കേരളത്തിൽ മുഴുവൻ ഇപ്പൊ ദ്രാവിഡ സംസ്കാരമാണോ ഉണ്ടായിരുന്നത്? ആണോ? കേരളത്തിൽ മുഴുവൻ ദ്രാവിഡ സംസ്കാരം വരുന്നില്ല. ഇപ്പൊ കേരളത്തിൽ ബ്രാഹ്മണരുണ്ടായിരുന്നു. അവര് അവരുടേതായ യാഗവും ഹോമവും മീമാംസയും ഇതൊക്കെ തന്നെ അവര് സ്വീകരിച്ചിരുന്നു. അവര് അത് ദ്രാവിഡ സംസ്കാരം എന്ന് പറയാൻ പറ്റില്ല. ബ്രാഹ്മണരൊഴികെയുള്ള മറ്റ് ജാതികൾ, അവിടെയാണ് ദ്രാവിഡ സംസ്കാരം പ്രധാനമായിരുന്നത്. കേരളം മുഴുവൻ ദ്രാവിഡ സംസ്കാരം എന്ന് പറയാൻ പറ്റില്ല. അതിനെയാണ് പരിഷ്കരിച്ചത്. അത് SNDP-യിലൂടെ നടത്തിയ പരിഷ്കാരം. എന്നിവ SNDP-യെ അംഗീകരിച്ചിരുന്ന ജാതികൾക്കിടയിൽ പരിഷ്കാരം നടത്തി. അവർക്കാണ് നിർദ്ദേശങ്ങൾ കൊടുത്തത്. അല്ല, മറ്റു ജാതിക്കാരുടെ ഇടയിൽ അങ്ങനെയുള്ള പരിഷ്കാരങ്ങളൊന്നും, സാമുദായികമായ മതപരമായ പരിഷ്കാരങ്ങളൊന്നും നടന്നിട്ടില്ല. അതാണ് നടന്നത്. അവരുടെ പരിഷ്കാരങ്ങൾ അവരെല്ലാം ജാതീയമായി സംഘടിച്ച് അവർ നടത്താൻ പോകും. അങ്ങനെയാണ് നടന്നത്. അല്ലാതെ ബ്രാഹ്മണരുടെ ഇടയിൽ പരിഷ്കാരങ്ങൾ വരുത്തി VT ഭട്ടതിരിപ്പാടിനെ പോലെയുള്ളവരെല്ലാം അതിനുവേണ്ടി ശ്രമിച്ചു. നായന്മാരുടെ ഇടയിൽ പരിഷ്കാരങ്ങൾ നടത്താൻ, അങ്ങനെ ചട്ടമ്പിസ്വാമി, നീലകണ്ഠ തീർത്ഥപാദർ, തീർത്ഥപാദ പരമംസർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ശ്രമിച്ചു. അതിൻ്റെ ഇടയിൽ പരിഷ്കാരങ്ങൾ നടത്തി. നീലകണ്ഠ തീർത്ഥപാദർ ആചാര പദ്ധതി എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ എഴുതി നായന്മാരുടെ ഇടയിലുള്ള ആചാരങ്ങൾ പരിഷ്കരിക്കുകയും. ഇതെല്ലാവരും അത് അവരവരുടെ ജാതി അനുസരിച്ച് ചെയ്യും. അങ്ങനെയാണ് നടന്നത്. അപ്പൊ ഈ പരിഷ്കാരങ്ങൾക്ക്, മാറ്റങ്ങൾക്ക് ഒരു പ്രചോദനമായിരുന്നു ഗുരു എന്ന് പറയുന്നത് ശരിയാണ്. അല്ല, എല്ലാ ജാതികളെയും പരിഷ്കരിച്ചില്ല. അപ്പൊ വെറുതെ ആൾക്കാർ പറയുന്നതാണ്. ഓരോരുത്തരും അവരവരുടേതായ പരിഷ്കാര മാർഗങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യും. പക്ഷെ അവർക്കെല്ലാം പ്രചോദനമായത് SNDP-യിലൂടെ നടന്ന പരിഷ്കാരങ്ങളാണ് കണ്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി സനാതന മൂല്യങ്ങളെന്ന് പറയുന്നത്, സനാതനമെന്നുള്ള ശബ്ദമുണ്ടത് ഇന്ത്യയിൽ മാത്രം നടന്ന കാര്യമുണ്ട്. സനാതന മൂല്യങ്ങൾ മനുഷ്യർ ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഇന്ത്യയുടെ സ്വന്തമൊന്നുമല്ല, ഇവിടെ ഹിന്ദുക്കളുടെ ഒന്നുമല്ല. സത്യവും നീതി ദയ എന്നുള്ള ആശയങ്ങൾ ലോകത്ത് പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. ഏറെയും കുറഞ്ഞുമല്ല. അതിന് പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ടൊരു ബന്ധമൊന്നുമില്ല. സനാതന ധർമ്മമെന്ന് പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ പ്രത്യേകതയാണ്. അപ്പൊ ഇവിടത്തെ ഗുരു പരിഷ്കരിച്ച ജനങ്ങൾ ചാതുർവർണ്ണയത്തിൽ ഉൾപ്പെടാത്തതുകൊണ്ട് ഗുരു ചാതുർവർണ്ണയത്തെ അല്ല പരിഷ്കരിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവും. നിങ്ങളോട് ഇത്രയൊക്കെ പറയണമെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. കുഴപ്പമില്ല, റെക്കോർഡ് ചെയ്യല്ലേ, ആരെങ്കിലുമൊക്കെ കേൾക്കുമല്ലോ. പറയുന്നത് ചിന്തിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്താ കാരണം? അതാണോ, അതാണോ ഇത് ചർച്ച ചെയ്യാൻ കാരണം? എന്താണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ കാരണം? അത് പറയത്തില്ല. അതാണ് അധ്യാരോപം. ഇതൊക്കെയാണ് അധ്യാരോപം അവവാദം. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ച? നിങ്ങൾക്ക് ശിവനി ഊട്ടുവരയിൽ നിന്നാണോ ഭക്ഷണം കഴിക്കുന്നത്? ആണോ സമൂഹ പരിഷ്കരിക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യം എന്താ? അതാണോ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച വന്നു? മതാദി ആത്മീയതയെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് ഈ ചർച്ചയിലേക്ക് വന്നത്. ഇത് വാലും തുമ്പുമില്ലാതെ എന്തെങ്കിലും പറയുന്ന കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ഇത് ശരിയാവും? അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോഴാണ് ഈ വിഷയങ്ങളിലേക്ക് വന്നത്. കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ മറ്റു ചില വിഷയങ്ങളെ അതിനോടനുബന്ധിച്ച് പറഞ്ഞു എന്നുള്ളതേ. ഈ മതാതീത ആത്മീയത എന്ന് പറയുന്നത് എന്താണത്? ശരിയാണെന്നോ തെറ്റാണെന്നോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? മതാതീത ആത്മീയത ശരിയെന്നോ തെറ്റെന്നോ? പ്രത്യേകം മനസ്സിലാക്കണം. ഇപ്പൊ ആർക്കെങ്കിലും ഒരു മതാതീത ആത്മീയത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റും. മനസ്സിലായോ? ഒരാൾ പറയുകയാണ്, എനിക്ക് ഹിന്ദുമതത്തിൽ വിശ്വാസമുണ്ട്, ഹിന്ദുമതത്തിന്റെ ആചാരം ഞാൻ പാലിക്കുന്നു, ഇസ്ലാം മതത്തിൻ്റെയോ ക്രിസ്തു മതത്തിൻ്റെയോ യഹൂദ മതത്തിൻ്റെയോ ഈ മതങ്ങളുടെ ഒരാചാരവും ഞാൻ പാലിക്കുന്നില്ല, ഈ മതങ്ങൾ വിശ്വാസമുണ്ട്, പക്ഷെ എനിക്കൊരു ആത്മീയതയുണ്ട്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റും. പറ്റൂ? നിഷേധിക്കാൻ പറ്റുമോ? അങ്ങനെ വ്യക്തിയുടെ ഒരു ആത്മീയത വേണം. ആത്മീയത എന്ന് പറയുന്നത് അയാളുടെ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആത്മീയത എന്ന് പറയുന്നത് അയാളുടെ നിർവചനമാണ്. ഒരു വ്യക്തിക്ക് തന്റെ ആത്മീയത എന്നത് തനിക്ക് തീരുമാനിക്കാം. അപ്പോ അയാൾ പറയുന്നു, ഞാൻ എന്താണ് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാറില്ല, ദൈവത്തിനോടൊന്നും ആവശ്യപ്പെടാറില്ല, ഞാൻ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാറില്ല, ഒന്നും ചോദിക്കാറില്ല, അള്ളാഹുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കില്ല, ഇങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരാൾക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെയുണ്ട്. പക്ഷെ എനിക്കൊരു ആത്മീയതയുണ്ട്, അതെന്റെ കാഴ്ചപ്പാട് ഇതാണ്, പ്രപഞ്ചത്തിലെല്ലാം അന്തർലീനമായ ഒരു ശക്തിയുണ്ട്. വെറും പ്രപഞ്ചമെന്ന് പറയുന്ന വെറുതൊരു കേവലം ജഡമായ ഒരു വസ്തു. ഇപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതിപ്പോ നിങ്ങൾ ഹെഗൽ എന്ന് കേട്ടിട്ടുണ്ട്? ഹെഗൽ കേട്ടിട്ടുണ്ട് ആ പേര്? കേട്ടിട്ടേ ഇല്ല. എങ്ങനെ പേര്? ഹെഗൽ, ഹെഗലിയൻ ഫിലോസഫി. അതായത് കാറൽ മാർക്സിന്റെ ഗുരുവാണ് ഹെഗൽ. മാർക്സ് ഗുരു എന്ന് വിളിച്ച ആളാണ് ഹെഗൽ എന്ന് പറയും. ഇപ്പൊ പറയാം, എത്രയോ ദിവസമാണ് ഞാൻ വായിച്ചിരിക്കുന്നു, എത്രയോ വായിച്ചിരിക്കുന്നു, പെട്ടെന്ന് ഓർത്തില്ലെന്നേ ഉള്ളൂ എന്നാണോ പറയുന്നത്? ഹെഗൽ പറയുന്നത് എന്താണ്? ഒരു സ്പിരിറ്റ് എന്ന് പറയുന്ന ഒന്നുണ്ട്. സ്പിരിറ്റ് അതെന്താണെന്ന് ഹെഗലിനെ അറിയാം. ആ സ്പിരിറ്റിന്റെ മാനിഫെസ്റ്റേഷൻ, അതിന്റെ പ്രകടഭാവമാണ് ഈ കാണുന്നത്. പറയും ഈ വൈരുദ്ധ്യാത്മക വാദം എന്ന് പറയുന്നത് തുടങ്ങുന്ന ആളാണ്. അത് തുടങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല, അതിനു മുമ്പേ ഉണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ പ്രചാരകനാണ് ഹെഗൽ. അതാണ് പിന്നെ കാറൽ മാർക്സ് സ്വീകരിക്കുന്നത്. കാറൽ മാർക്സ് തന്നെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയും. ഹെഗൽ പറഞ്ഞത് വൈരുദ്ധ്യാത്മക ആശയവാദം എന്ന് പറയും. അപ്പൊ അങ്ങനെ അതുപോലെ ഒരാൾക്ക് പറയാം ഒരു സ്പിരിറ്റുണ്ട്, അതാണ് ഇതെല്ലാമായിരിക്കും. ഇപ്പൊ പരിണാമം നടക്കുന്നു, പരിണാമം നടക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സ്പിരിറ്റ് വേണം. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പറയാം. അപ്പോൾ അത് അവിടെ മതമൊന്നുമില്ല, മതാതീതമായ സ്പിരിറ്റ് ആത്മീയതയാണ്. എന്നൊരാൾക്ക് പറഞ്ഞാൽ നമുക്കത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ എന്താണ് ചോദ്യം, എന്തായാലും ഉത്തരം എന്തായാലും അങ്ങനെ അതാണ് അതാണ് എന്താണ് നമ്മൾ ചർച്ച ചെയ്ത്. നമ്മൾ കുറച്ചുകൂടെ ഉഷാറായിട്ടിരിക്കണം. എന്താണ് ഗുരുദേവന്റെ ദർശനം മതാതീയ ആത്മീയതയാണോ? അതാണ്, അങ്ങനെയാണ് ചോദ്യം വന്നത്. അങ്ങനെയാണ് അത് ഗുരുവിന്റെ ദർശനമായി പ്രചരിപ്പിക്കുന്നു. എന്ത് മതാതീത ആത്മീയത അതാണോ എന്നാണ് ചോദ്യം. അപ്പൊ അതല്ല എന്ന് ഒറ്റ വാക്കി പറയാം. എന്തുകൊണ്ട് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയും? ഗുരുവിന്റെ കാഴ്ചപ്പാട് മതാതീയ ആത്മീയ മതാതീത ആത്മീയത അല്ലാന്ന് ഒറ്റ വാക്കി പറയാം. ഒരു വാക്കിന് ഉത്തരം പറയണം. എന്താണ് ഹിന്ദുമതവാദി എന്ന് ഞാൻ പറഞ്ഞു? ഒരു ഹിന്ദുമതവാദി എന്ന് ഞാൻ പറഞ്ഞു? എന്താ നിങ്ങൾ കേൾക്കുന്നത്? ഞാൻ എന്താ പറയുന്നത്? എനിക്കാ തകരാറ്, അത് നിങ്ങൾക്കാ തകരാറ്? ചിന്തിക്കേണ്ടിയിരിക്കും, എല്ലാവരുടെയും തല പരിശോധിക്കേണ്ടിയിരിക്കും. ഒരു ഹിന്ദുമതവാദി എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ആരെങ്കിലും തോന്നിയോ? പിന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താ പറയുക? ഗുരു പറഞ്ഞിരിക്കുന്ന ഒരു മതമെന്നാണ്. ഒരു മതം മതാതീത ആത്മീയത എന്നല്ല പറഞ്ഞത്. പിന്നെയോ ഒരു മതം ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ. പിന്നെന്ത്? ഗുരു പറഞ്ഞിരിക്കുന്നത് ഒരു മതം മതാതീതം എന്നെന്താ പറഞ്ഞത്? ഒരു മതം അതാണ് ഗുരു പറഞ്ഞത്. അപ്പൊ പിന്നെ ഇങ്ങനെ മതാതീത ആത്മീയത ശരിയോ? ഇനി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരുടെ സ്വന്തം അഭിപ്രായമായിട്ട് പറയും. അതില് ഞാൻ പറഞ്ഞ് ഇപ്പൊ നിലവിലുള്ള ഏതെങ്കിലും ഒരു മതത്തെ എടുത്തു കഴിഞ്ഞാൽ ആ മതത്തിലെ ആത്മീയതയെ ആ മതത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റില്ല എന്നാണ് മനസ്സിലായത്. അതിനാണ് ഇസ്ലാം മതത്തിന്റെ ഉദാഹരണമുള്ളത്. ഇസ്ലാം മത വിശ്വാസികൾക്കൊരു ആത്മീയതയുണ്ട്, അത് മതത്തിൽ നിന്നും അതിനെ വേർപെടുത്താൻ പറ്റില്ല. അത് ആ മതത്തിന്റെ ഭാഗമാണ്, അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനം. അഞ്ച് നേരം നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ആത്മീയമായ അനുഷ്ഠാനമാണ്, അതവരുടെ ആത്മീയതയാണ്. ഒരു ഹിന്ദു ക്ഷേത്ര വിശ്വാസിയായിട്ടുള്ള ഒരു ഹിന്ദു എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി തൊഴുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അയാളുടെ മതത്തിന്റെ ഭാഗമായിരിക്കുന്ന ആത്മീയത. അയാൾ പറയുന്നത് ഞാൻ ഹിന്ദുവാണ് എന്ന് വെച്ചാൽ ഹിന്ദുമത വിശ്വാസിയാണ്. അപ്പൊ ഹിന്ദുമത വിശ്വാസിയെ സംബന്ധിച്ചു അമ്പലത്തിൽ പോവുക തൊഴുക എന്ന് പറയുന്നത് എന്താണ്? അതായത് മതത്തിലെ ആത്മീയതയാണ്. അയാളെ സംബന്ധിച്ച് അവിടെ മതവും ആത്മീയതയും രണ്ടല്ല. ക്രിസ്ത്യാനി പള്ളിയിൽ പോകുന്നത് അതായത് മതവിശ്വാസം, ഇതൊക്കെ വിശ്വാസങ്ങളിൽ നിൽക്കുന്നതാണ്. വിശ്വാസമാണ് ഈ ആത്മീയതയുടെ, മതങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ വിശ്വാസമാണ് ആത്മീയതയുടെ ഏറ്റവും പ്രധാനമായൊരു ഭാഗം. നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വസിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവിടെ പോകും. അപ്പോൾ ഈ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വേറെ, അത് വേറെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്നും നിങ്ങൾ തിരിച്ച് മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോ അവിടെയാണ് മതവും ആത്മീയതയും വേർതിരിക്കാൻ വയ്യാത്തത്. അപ്പൊ ഗുരു പറഞ്ഞിരിക്കുന്ന എന്താണ്? ഒരു മതം എന്ന് വെച്ചാൽ ഗുരു ഏറ്റവും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്, ഒരു ജാതിയെ പാടെ നിഷേധിച്ചിട്ടുണ്ട്. പൂർണമായും നിഷേധിച്ചു. ജാതി ചിന്തിക്കരുത്, പറയരുത്, എഴുതരുത്, ഒരു രേഖകളിലും വരരുത്, അതില്ലാത്തതാണ്. ഇതാണ് ജാതിയെ സംബന്ധിച്ചുള്ള നിലപാട്. എന്ന് വെച്ചാൽ ജാതിയിൽ നിന്ന് നിലവിലിരിക്കുന്ന ഈ ജാതികൾ, അതിനെ സംബന്ധിച്ചാണ് മനുഷ്യത്വം. മനുഷ്യനൊരു ജാതിയാണ് അത് അംഗീകരിക്കുന്നത്. മൃഗം ഒരു ജാതി എന്ന് പറയുന്നത്, പശു ഒരു ജാതി എന്ന് പറയുമ്പോൾ, അപ്പോൾ ജാതിയെ സംബന്ധിച്ച് ഒരു പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ് നിലവിലിരിക്കുന്ന. ഇനി ചില ആൾക്കാർ ഗുരുവിനെ പൊക്കാൻ വേണ്ടി പറയും, ഗുരു ഒന്നും നിഷേധിച്ചിട്ടില്ല. അത് വെറുതെയാണ്. ഒരുപാട് കാര്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. കോഴി വെട്ടരുതെന്ന് നിഷേധിച്ചു, കാവില് തുള്ളരുതെന്ന് നിഷേധിച്ചു, കള്ളു കുടിക്കരുതെന്ന് നിഷേധിച്ചു, ജാതിയെ നിഷേധിച്ചു, ഒരുപാട് കാര്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ട ആളൊന്നും വന്നു. അതുപോലെ ഈ പൊങ്ങച്ചം പറയുന്നതാണ്. ഗുരുവിനെ സംബന്ധിച്ചും ഒരു വിധിയും നിഷേധവും എല്ലാം ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ ആകാവുന്നു ഇന്നതെന്നും അരുതെന്ന് രണ്ടും പേര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളീ പ്രഭാഷകരൊക്കെ പ്രസംഗിക്കുന്നവരുടെ വലിയ, കാരണം സാമാന്യ ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു ബോധമില്ലല്ലോ. എന്ത് വേണം പറയാം? നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്കും ബോധം വരുന്നില്ല. മതത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. എന്താണ് മതം? നിഷേധത്തെ ഗുരു എതിർത്തിരിക്കുകയാണ്. മതത്തെ നിഷേധിക്കാൻ പാടില്ല എന്നാണ് ഗുരു പറഞ്ഞത്. ഒരു തരത്തിലുള്ള മതം നിഷേധത്തെയും ഗുരു അംഗീകരിച്ചിട്ടില്ല. കാരണം മതം നിഷേധം എന്ന് പറയുന്നത് വളരെ അപകടകരമാണ്. കാരണം ഈ മൊത്തം മനുഷ്യർ ഓരോരോ മതത്തിന്റെ വിശ്വാസികളായി നിൽക്കുകയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മത നിഷേധം, മതങ്ങൾ പരസ്പരം നിഷേധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ നിഷേധം കേവലം ആശയപരമായി നിൽക്കത്തില്ല. ആദ്യം ആശയങ്ങളെ നിഷേധിക്കും. ഇത് സർവമത സമ്മേളനത്തിലെ 24 സത്യവ്രത സ്വാമിയുടെ സ്വാഗത പ്രസംഗം ശരിക്കും വായിച്ചു നോക്കണം. വായിച്ചാൽ നമുക്ക് മനസ്സിലാകുമെന്നറിയത്തില്ല. അതിൽ വ്യക്തമായി കാര്യം പറയുന്നു, മതങ്ങൾ പരസ്പരം ആശയപരമായി നിഷേധിക്കാൻ തുടങ്ങിയാൽ അത് കേവലം ആശയപരമായ നിഷേധത്തിലല്ല പോകുന്നു, പിന്നെ എന്ത് ചെയ്യും? ആയുധമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങും. കാരണം ഇപ്പൊ ആശയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നിഷേധിക്കുകയാണെങ്കിൽ ആരും ജയിക്കാനും പോകുന്നില്ല, ആരും തോക്കാനും പോകുന്നില്ല. കാരണം ഈ മതങ്ങളിലെല്ലാം ഒരുപാട് പൊട്ടത്തരങ്ങളുമുണ്ട്, നല്ല കാര്യങ്ങളുമുണ്ട്. അപ്പൊ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിഷേധിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വെച്ച് അങ്ങോട്ട് തർക്കിച്ചാൽ ആർക്കും ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയത്തില്ല. മതഖണ്ഡനം, അത് ഗുരു ശക്തമായി നിഷേധിച്ച കാര്യമാണ്. കാരണം അത് സിവിൽ വാർ, ആഭ്യന്തര കലഹം, അതിലേക്ക് പോകും. പിന്നെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൊണ്ട് ചെയ്യുക, നമ്മളിപ്പോൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെ പറഞ്ഞാണ് തർക്കിക്കുന്നതെങ്കിൽ അപ്പോൾ ജയിക്കാൻ കഴിയാതെ വരുന്നതാണ്. വാദത്തിൽ ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ അയാൾക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വാദം നടത്തിയിട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പൊ ചീത്ത വിളിക്കുമ്പോൾ മറുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയ്യേറ്റം. അങ്ങനെയാണ് ഈ രാഷ്ട്രീയ കലഹങ്ങളൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്. ആദ്യം ഒരു ആശയപരമായി പറയും, ആരും കാരണം എല്ലാവരിലും ഉണ്ടല്ലോ പോരായ്മകൾ, ആരും ജയിക്കത്തില്ല. അവസാനം കഠാരകൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും കൊല്ലും. ഇപ്പോഴും നടക്കുന്നത് തന്നെ, കാരണം എല്ലാത്തിനും പോരായ്മകളുണ്ട്. അപ്പൊ ആശയം കൊണ്ടങ്ങനെ പരസ്പരം ജയിക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ഒരു മതങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട. അതുകൊണ്ട് ഗുരു ഒരു മതത്തെയും നിഷേധിച്ചില്ല, ജാതിയെ നിഷേധിച്ചതുപോലെ അല്ല. ഇപ്പോ ഇവിടെ ഒരുപാട് അനാചാരങ്ങളെയൊക്കെ ഗുരു പരിഷ്കരിച്ച്, കോഴിവെട്ടും തുള്ളനുമൊക്കെ ഈ ജാതികളുടെ ഇടയിൽ നിന്നിരുന്ന അനാചാരം. പക്ഷെ അപ്പൊ പോലും മറ്റ് ജാതികളുടെ ഇടയിൽ നിന്ന് അനാചാരങ്ങളെന്നും ഗുരു ഒന്നും പറഞ്ഞില്ല. അതിനെന്ന് ഗുരു പരിഷ്കരിക്കാനേ പോയി, അതില്ലാത്തതുകൊണ്ടാണ്. ശരിയാവില്ല. അങ്ങനെ ഏതെങ്കിലും മതത്തിലുള്ള അനാചാരങ്ങളെ നിഷേധിക്കാൻ പോയാൽ അതെന്തായി മാറും? മതഖണ്ഡനമായി അവർ കാണത്തു. അത് അവർക്ക് വേണമെങ്കിൽ പരിഷ്കരിക്കാം. പക്ഷെ ഗുരു അതിനെ ഇറങ്ങി തിരിച്ചാൽ എന്ത് പറയും? വേറൊരു മതത്തെ നമ്മൾ പരിഷ്കരിക്കുകയും ചെന്ന് അവരെന്ത് പറയും? അങ്ങനെ അതേപോലെ എന്നുവെച്ചാൽ ഒരു നായര് ശിവരും കൂടെ നന്നാക്കാൻ ശ്രമിച്ച അങ്ങനെ ഇരിക്കും. അതുപോലെ മുറുമുറുപ്പുകൾ വരും പല ഭാഗത്തും. ശരിയാണോ ഞാൻ പറഞ്ഞു? ഇത് തന്നെയാണ് ഗുരുവിന് അറിയാമായിരുന്നത്. അതുകൊണ്ട് ഗുരു എന്ത് ചെയ്തു? ആ മത ഇതിനെ ശക്തമായി എന്നുള്ളതല്ല, ഒരു രീതിയിലും അതിനൊന്നും പരിഷ്കരിക്കാൻ പോയി. അത് മത ഇതാണ് ഗുരുവും ചട്ടമ്പി സ്വാമിയും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം. ഇവിടെയാണ് ഞാൻ അവരുടെ എന്താണ് ഗുരുശിഷ്യ സംവാദത്തിന്റെ പക്ഷത്തിൽ നിന്നല്ല പറയുന്നത്, ആശയപരമായുള്ള വ്യത്യാസം പറയുകയാണ്. അതെനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്. ഇപ്പോ ഗുരു നിരന്തരം മതഖണ്ഡനത്തെ എതിർത്തുകൊണ്ട് പാടില്ല പാടില്ല എന്ന് പറഞ്ഞു. ചട്ടമ്പിസ്വാമിണെങ്കിൽ എന്ത് ചെയ്തു? ക്രിസ്തുമത ഛേദനമെന്ന്. എന്നുവെച്ചാൽ ക്രിസ്തുമതത്തെ തലങ്ങും വിലങ്ങും പഠിക്കണം. ആ ക്രിസ്തുമത ഛേദനം വായിച്ചു കഴിഞ്ഞാൽ പലരും വായിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട്. പാശ്ചാത്യര് പലരും ക്രിസ്തുമതത്തെ വിമർശിച്ചിട്ടുണ്ട്. ഇത്രയും ശക്തമായി ഇതുവരെ ആരും വിമർശിച്ചിട്ടുണ്ട്. കാരണം അത് ഇംഗ്ലീഷിലേക്ക് ഒരാളുടെ ട്രാൻസ്ലേറ്റ് ചെയ്തു, ഇംഗ്ലീഷിലേക്കുണ്ട്. അപ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത്രയും ശക്തമായിട്ട് അവർ വിമർശിച്ചിട്ടുണ്ട്. കാരണം അത് ഇവിടുത്തെ താർക്കിക ശൈലിയാണ്. താർക്കികന്മാരുടെ ഒരു ശൈലിയുണ്ട്, അതിന്റെ വിദണ്ഡാവാദം എന്ന് പറയും. വാദം ചെലപ്പം വിദണ്ഡ, അതിന് വിദണ്ഡാവാദം എന്ന് പറയുന്ന രീതിയിലാണ്. അപ്പൊ അത് നിശ്ചിതമായി അതിനെ ഒരു തരത്തിൽ പറഞ്ഞ ഇന്നത്തെ രാഷ്ട്രീയക്കാരൊക്കെ ഭരിക്കുന്നവൻ എന്ത് നല്ല കാര്യം ചെയ്താലും പ്രതിപക്ഷം എന്ന് പറയും, എന്ത് നല്ല കാര്യം ചെയ്താലും അത് അസംബന്ധമാണ്, വിദണ്ഡാവാദം. എന്നിട്ട് അയാളത് അധികാരത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യും? അത് തന്നെ ചെയ്യും. എല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരും അതാണ്. അതാർക്കും വ്യത്യാസമൊന്നുമില്ല. അപ്പോ ആ വിദണ്ഡാവാദം ത്തിലൂടെ അങ്ങനെ മറ്റൊരു മതത്തെ വിമർശിക്കാൻ പോയി കഴിഞ്ഞാൽ, കാരണം ഈ മറ്റൊരു മതത്തെ വിമർശിക്കുന്നത് അതിൽ പോരായ്മകളുള്ളതുകൊണ്ട് തന്നെയാണ്. മതം എന്ന് വെച്ചാൽ മതഗ്രന്ഥത്തെ, എല്ലാ മതങ്ങളും ഗ്രന്ഥങ്ങളിലും പോരായ്മ. അപ്പോൾ അവര് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവര് തിരിച്ച് ഹിന്ദുമതത്തിലെ ഗ്രന്ഥങ്ങളെ അവരും വിമർശിക്കും. അപ്പോൾ ഇതിനകത്തുകൊണ്ട് ഒരുപാട് പോരായ്മ വിമർശിക്കാം, ധാരാളം പോരായ്മ. അപ്പൊ ഇങ്ങനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇതെവിടെ ചെന്നേക്കും, ആരെങ്കിലും ജയിക്കും? ഇതണ്ടവാദത്തിലൂടെ ആർക്കും ജയിക്കാൻ പറ്റില്ല. അതാണ് ഒരു പറഞ്ഞത്, ഒരു മതവും പൊരുതാലൊടുങ്ങുകയില്ല. ആശയപരമായും തോൽപ്പിക്കാൻ പറ്റില്ല, ആയുധ പ്രയോഗത്തിലൂടെയും തോൽപ്പിക്കാൻ പ്രയാസമാണ്. കുറെ പേരൊക്കെ ചാകും, അത്രയേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ചട്ടമ്പി സ്വാമി അങ്ങനെ ചെയ്തതിന് സ്വാമിക്ക് ന്യായീകരണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. അപ്പൊ അന്ന് ഹിന്ദുമതത്തിന് ദേവീ ദേവന്മാരെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് പാതിരിമാർ ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കുകയും ഈ ബ്രിട്ടീഷ് ഭരണസ്വാധീനം ഉപയോഗിച്ച് ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തുകയും ചെയ്തു. സ്വാമി പറയുന്നത് ഒരു പാതിരി വന്ന് സ്വാമിയും മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു. അപ്പൊ അങ്ങനെ വന്നപ്പോ സ്വാമി എന്ത് ചെയ്തു, സ്വാമി കണ്ട ഒരു വഴിയാണ്, സ്വാമിയുടെ ഒരു ശൈലിയാണത്. എന്താണ്, നിങ്ങൾ ഞങ്ങളുടെ ഗ്രന്ഥങ്ങളെ അങ്ങനെ വിമർശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രന്ഥങ്ങളെ ഞങ്ങൾ വിമർശിക്കും. അത് സ്വാമിയുടെ ഒരു നയമായിരുന്നു. പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്വാമി അതേ ശൈലിയിൽ ഹിന്ദുമതാചാര്യന്മാരെയും വിമർശിച്ചു. അങ്ങനെയാണ്. പക്ഷെ അത് ചെയ്യാൻ സ്വാമിക്ക് സ്വാതന്ത്ര്യമുണ്ട്, കാരണം സ്വാമിയുടെ ഹിന്ദുമത വിശ്വാസിയായിരുന്നു. ഹിന്ദുമതമെന്നോ അല്ലെങ്കിൽ ശൈവമതമെന്നോ ഏതായാലും ശങ്കരാചാര്യ വ്യാസനെ വിമർശിച്ചു, സ്മൃതികാരന്മാരെ, സ്മൃതിയുടെ വ്യാഖ്യാതാക്കളെ ഒക്കെ വിമർശിച്ചു. ഇതെല്ലാം എഴുതിവെച്ച ബ്രാഹ്മണരെ ആകപ്പാടം വിമർശിച്ചു മൊത്തത്തിൽ. അപ്പോൾ ഒരു വിമർശനത്തിന്റെ പെരുമഴയായിരുന്നു സ്വാമിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാമി ശരിയല്ല എന്ന് തോന്നി എല്ലാത്തിനും വിമർശിച്ചു. അതാണ് സ്വാമിയുടെ ശൈലി എന്ന് പറഞ്ഞത്, ഒരു ചട്ടമ്പി ശൈലി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാത്തിനെയും ശരിയല്ല എന്നൊന്നും, എല്ലാത്തിനെയും ആദ്യം കർക്കശമായി തന്നെ നേരിടുക, വിമർശിക്കുക. പക്ഷെ ആ ഒരു ശൈലി അല്ല ഗുരുവിന്റെ ശൈലി. ഗുരു അങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് മതങ്ങളുടെ കാര്യം, കാരണം അത് അവസാനിക്കില്ല, അത് അവസാനം കലഹങ്ങളിലേക്ക് എത്തും. കാരണം പല മതവിശ്വാസികൾ ഒരുമിച്ച് താമസിക്കുക, അവിടെ ഇങ്ങനെ പരസ്പരം മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാൻ തുടങ്ങിയ അത് കേവലം ആശയപരമായ വിമർശനത്തിൽ നിൽക്കില്ല. അത് സ്വാമിക്ക് നല്ല ബോധ്യമുണ്ട്, ഗുരുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഗുരു അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെ ശക്തമായി അതിനെ നിഷേധിക്കുകയും ചെയ്തത്. ഈ ഗുരു പലതിനെയും നിഷേധിച്ച കൂട്ടത്തിൽ ശക്തമായി നിഷേധിച്ച ഒന്നാണ് ഏത്, മതനിഷേധത്തെ. മതത്തെ നിഷേധിക്കരുത്, ഇത് ഗുരുവിന്റെ വളരെ പ്രഖ്യാപിതമായൊരു നയമാണ്. ഒരു മതത്തെയും എണ്ണിക്കരുത്, നിഷേധിക്കരുത്. അപ്പോ അത് മതത്തെ ഖണ്ഡിച്ചില്ല, നിഷേധിച്ചില്ല. അങ്ങനെ വരും പിന്നെ മതങ്ങളോടുള്ള സമീപനം എന്താണ്? അതിന് ഗുരു പറഞ്ഞാണ് ഒരു മതം, ഒരു മതം എന്നുള്ള ആശയത്തെ സ്വീകരിച്ചു. ആരെയും നിഷേധിക്കാൻ പോകുന്നു. അപ്പൊ ആ ഒരു മതം എന്ന് പറയുമ്പോൾ അവിടെ മതനിഷേധമില്ല. അപ്പൊ പിന്നെ മതാതീതം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും ഒരു മതത്തെ തിരസ്കരിച്ചാൽ അത് സാധ്യമാകും. ഒരു മതത്തെ ഗുരു തിരസ്കരിക്കുന്നില്ല. കാരണം ഈ മതങ്ങളെന്ന് പറഞ്ഞാൽ ഈ മതങ്ങളെല്ലാം ആളും അർത്ഥവും അധികാരമുള്ളവരാണ് മതങ്ങളെന്ന് പറയുന്നത്. ആളുണ്ടെന്ന് വെച്ചാൽ മതങ്ങളെല്ലാം വിശ്വാസികളുണ്ട്. അർത്ഥമുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടംപോലെ ധനമുണ്ട്. അധികാരമെന്ന് വെച്ചാൽ ഇവർക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എല്ലാ മതങ്ങളും. അപ്പോ ആളിന്റെയും അർത്ഥത്തിന്റെയും അധികാരത്തിന്റെയും പിൻബലത്തിലാണ് ഈ മതങ്ങളെല്ലാം ജീവിച്ചു പോകുന്നത്. അപ്പൊ അതിനോട് ഏറ്റുമുട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അത് മതകലഹമുണ്ടാകും. ഇനിയിപ്പോ നാസ്തികന്മാരും മറ്റും മതത്തെ നിഷേധിക്കുന്നു, നാസ്തികവാദത്തിൽ ചെയ്യുന്നു. നാസ്തികവാദികളും മതത്തെ നിഷേധിക്കുന്നതിന് അത്രയും അപകടമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അവരേതെങ്കിലും ഒരു മതത്തിന്റെ പക്ഷം പിടിച്ചിട്ടല്ല നിഷേധിക്കുന്നത്, അവരെല്ലാ മതങ്ങളെയും നിഷേധിക്കുന്നു. അപ്പൊ എല്ലാ മതങ്ങളെയും നിഷേധിക്കുന്നതുകൊണ്ട് മതങ്ങൾ തമ്മിലുള്ള വൈരത്തിന് അത് കാരണമാകത്തില്ല. അപ്പൊ ഈ മതങ്ങളെല്ലാം ഇവരെ സാധാരണ അങ്ങനെ നിഷേധിച്ചാൽ മിക്കവാറും അവരെ അങ്ങ് അവഗണിക്കുക ചെയ്യുന്നു ഇന്നത്തെ കാലത്ത്. അത് അവഗണിക്കാൻ എന്താ കാര്യം? ഈ നിഷേധിക്കുന്ന നാസ്തികന്മാരുടെ കയ്യിൽ ആളില്ല, അർത്ഥമില്ല, അധികാരമില്ല. ഇതില്ലാത്തവർ നിഷേധിച്ച അതുകൊണ്ടൊന്നും കാര്യമായിട്ടൊന്നും ഉടനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും മതങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് നാസ്തികന്മാരെ അവർ അവഗണിക്കുകയല്ലേ ഇന്ന് പൊതുവെ. അവിടെ ഇവിടെയൊക്കെ ഒന്നും രണ്ടും ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും, കൊല്ലലൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. മതങ്ങൾ അവഗണിക്കും, അവഗണിക്കുന്നതാണ് നല്ലതെന്നാണ് മതങ്ങളുടെ ഒരു നിലപാട്. നാസ്തിവാദം ചെയ്തോട്ട്, അവർക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ പോകേണ്ടതാണ് നിലപാട്. പിന്നെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാനിലൊരാളെ അടിച്ചു വന്നിട്ട് കത്തിച്ചു, നിസ്സാരമായ ഒരു മതനിന്ദ എന്ന് ഒരു പേപ്പർ വന്നു വലിച്ചു കയറിയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ മത നേതാക്കന്മാരെല്ലാം അതിനെ അപലപിച്ചു, അത് ശരിയല്ല, ഇവിടെ ജോസഫ് മാഷിന്റെ കൈവിട്ടു. മത നേതാക്കന്മാര് ഒക്കെ നിഷേധിച്ചു, അത് നിഷേധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് മതം പൊതുവെ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ തീവ്രവാദികൾ അങ്ങനെ ഉണ്ടാവും. ഈ മത വിമർശനം എന്ന് പറയുന്ന ഒരു തീവ്രവാദമാണ്. താൻ വിശ്വസിക്കുന്ന മതത്തോട് വളരെയധികം പ്രതിപത്തി തോന്നുകയും മറ്റു മതം തന്റെ ശത്രുവാണെന്ന് തോന്നുകയും രണ്ടും വരുമ്പോഴാണ് മതത്തെ വിമർശിക്കുന്നത്. അപ്പൊ അത് തീവ്രവാദത്തിന്റെ ആരംഭമാണ്. പിന്നെയാണത് ആയുധം കൊണ്ട് പെരുമാറാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിന്റെ മാക്സിമത്തിലാണ്. അപ്പോൾ മതവിമർശനം എന്ന് പറയുന്നത് തീവ്രവാദത്തിന് വളം വയ്ക്കും. ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ഒരു മതവിമർശകനായിരുന്ന സക്കീർ നായിക് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടെന്നെങ്കിലും പറയും. വളരെ ഹിന്ദുമതത്തെ വളരെ വിമർശിച്ച ആളാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ തന്നെ ആദ്യം എന്ത് ചെയ്ത് കൂടി നിരോധിച്ചു, പിന്നെ ഇന്ത്യയിലും നിരോധിച്ചു. കൂടിയുള്ള പ്രഭാഷണം നിരോധമാണ്. കാരണം അത് തീവ്രവാദത്തിലേക്ക്, ബംഗ്ലാദേശിൽ നടന്ന തീവ്രവാദത്തിന് കാരണക്കാരൻ ഇയാളാണെന്നാണ് പറഞ്ഞത്. വലിയൊരു പ്രഭാഷകനാണ്. അപ്പോ അത് അങ്ങനെയാണ്. മതവിമർശനം എന്ന് പറയുന്നത് അത് തീവ്രവാദത്തിന് പണം വയ്ക്കും, ക്രമേണ അത് സായുധമായ തീവ്രവാദത്തിലേക്ക് പോകും. വലിയ അപകടകരമായ കാര്യം. അത് ഏത് മതത്തിലായാലും ശരി, തീവ്രവാദം വളർന്നു വന്നു കഴിഞ്ഞാൽ ബദൽ തീവ്രവാദം ഉണ്ടാവുക തന്നെ. ഇപ്പൊ ഹിന്ദു മതത്തിൽ തീവ്രവാദമായ ആശയങ്ങൾ വരികയാണെങ്കിൽ ഉടനെ ഇസ്ലാം മതത്തിൽ എന്തുവരും? തീവ്രവാദം വരും. ഇസ്ലാം മത തീവ്രവാദം ക്രിസ്തു മതത്തിനെതിരായി വരികയാണെങ്കിൽ ഉടനെ അവരുടെ ഇടയിൽ എന്തുവരും? തീവ്രവാദം വരും. അപ്പോൾ ഈ തീവ്രവാദം ഒന്നിനും പരിഹാരമാണ്. അത് വളരെ അപകടകരമായ ഒരു സ്ഥിതിയെ ഉണ്ടാക്കുക സമൂഹത്തിൽ. അപകടകരമായ ഒരവസ്ഥ ഉണ്ടാക്കുക. അപ്പൊ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ദീർഘദർശനം ചെയ്തുകൊണ്ടാണ് ഗുരു പറഞ്ഞത് മതവിമർശനം വേണ്ട, മതനിഷേധം വേണ്ട. പക്ഷെ പല മതങ്ങളാണല്ലോ, അങ്ങനെ ഉണ്ടല്ലോ ഒരു പ്രശ്നം. അപ്പൊ ഇതിന്റെ അകത്ത് മതത്തിൽ തന്നെ രാഷ്ട്രീയം വരുന്നു, മതത്തിന്റെ അധിനിവേശങ്ങൾ നടക്കുന്നു, മതത്തിന്റെ പരിവർത്തനങ്ങൾ, മതപരിവർത്തനം നടക്കുന്നു. ഇങ്ങനെയൊക്കെ മതത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോ മതപരിവർത്തനം നടത്തുമ്പോൾ അത് അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വരും. അത് കേവലം ചിന്താ സ്വാതന്ത്ര്യം കൊണ്ട് നടക്കുന്ന പരിവർത്തനമായിരിക്കില്ല, മതത്തിൽ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് മതപരിവർത്തനം നടത്തും. അത് പ്രലോഭനം കൊണ്ട് മതപരിവർത്തനം നടത്തും, ബലപ്രയോഗത്തിലുള്ള മതപരിവർത്തനം. അങ്ങനെയൊക്കെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. ആശയപരമായി മതപരിവർത്തനം നടത്തും, മനുഷ്യന്റെ മാനസികമായ ദുർബലതകളെ അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് മതപരിവർത്തനം നടത്തും, ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് മതപരിവർത്തനം നടത്തും, മനുഷ്യന്റെ പിന്നോക്കാവസ്ഥയെ ചൂഷണം നടത്തിക്കൊണ്ട് മതപരിവർത്തനം നടത്തും. അവിടെയൊക്കെ മതപരിവർത്തനം നടത്തുന്നവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും. ഇതൊക്കെ വളരെ സങ്കീർണങ്ങളായ കാര്യങ്ങളാണ്. ഇതിനകത്തൊരു ഇതെല്ലാം മനസ്സിലായിക്കൊണ്ട് തന്നെ വടക്കൻ ഭാഗത്തും അരുവിപ്പുറത്തും അങ്ങനെ ഒരു സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. ശിവരി മഠത്തിൽ തന്നെ ഒരു സ്വാമി എഴുതിയതാണ്. അവിടെയൊക്കെ ഈഴവരെ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയപ്പോൾ ഗുരു തിരിച്ചവരെ ഈഴവരാക്കി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എവിടെ? അവിടെ ഈ ക്രിയകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോ ചില സന്ദർഭങ്ങളിൽ ഗുരു അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് എന്ന് വിചാരിച്ച് ഗുരു മതപരിവർത്തനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടൊന്നും. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് മതപരിവർത്തനം എന്ന് പറയുന്നത് ഗുരുവിന്റെ ഒരു ആശയമാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചില ചരിത്രത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നേ പറയുന്നു. ഗുരു അതൊരു അജണ്ടയായിട്ട് സ്വീകരിച്ചിട്ടൊന്നുമില്ല. ഘർ വാപ്പസി എന്നും ആളായിരുന്നു. ഘർ വാപ്പസി എന്ന് പറഞ്ഞാൽ അറിയാം, അതിന്റെ അങ്ങനെ ഒരു ആശയമൊന്നും ഗുരു ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ചരിത്രത്തെ തമസ്കരിക്കാൻ പാടില്ല. ഒരിക്കലും ഞാൻ ഈ ശിവേരിയിലെ ലൈബ്രറിയിൽ നിന്ന് തന്നെ ഒരു പഴയ മാസിക എടുത്ത് വായിച്ചിട്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു പ്രമുഖനായ സ്വാമിയോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടേ അതറിയും ഗുരു ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടു. പുറത്ത് പറയരുത്, മിണ്ടരുത്. മിണ്ടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാവും എന്നാണ്. ഞാനിപ്പോ മിണ്ടിയേ, പുറത്ത് പറയരുതെന്ന് പറഞ്ഞതും മിണ്ടി, വായിച്ചതും മിണ്ടി. അങ്ങനെ ഉണ്ടെങ്കിലും ഉണ്ടെന്ന് പറയുക, അതെന്താ കുഴപ്പം? പിന്നെ പറയുന്ന അത് ആൾക്കാർ ദുരുപയോഗം ചെയ്യുമെന്നാണ്. അപ്പൊ ഏത് നല്ല കാര്യം മനുഷ്യൻ ദുരുപയോഗം ചെയ്യാം? അത് മറ്റൊരു വിഷയമാണ്. ദുരുപയോഗം എന്ന് പറഞ്ഞാൽ നമ്മള് സത്യത്തെ മറച്ചു വയ്ക്കേണ്ട കാര്യം. പക്ഷേ ഗുരുദേവൻ അതിന്റെ ഒന്നും വക്താവായിരുന്നില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. കാരണം ഗുരു പറഞ്ഞ എന്താണ്? മതസ്വാതന്ത്ര്യമാണ്. ഒരാൾക്ക് മതം പോരാന്ന് തോന്നി അത് വിട്ട് വേറെ മതം സ്വീകരിക്കാം. മതം ഏതായാലും കുഴപ്പമില്ല, മനുഷ്യൻ ശരിയായ മതി എന്നാണ് ഗുരു പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോ ഇന്നത്തെ മതവാദത്തിലൊന്നും അത് പെടത്തില്ല അത്തരം കാര്യം. അത് മതതീവ്രവാദത്തിന് വളം വയ്ക്കുന്ന ഒരാശയം ഗുരു പറഞ്ഞിട്ടുണ്ട്. ഒരിടത്ത് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് മതഖണ്ഡനത്തിനോട് ഒരു തര ഒരു കാരണവശാലും യോജിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഈ എല്ലാ മതങ്ങളോടുമുള്ള ഒരു സമീപനമായിട്ട് ഗുരു പറഞ്ഞു ഒരു മതം എന്ന് പറയുമ്പോൾ അവിടെ ഒരു മതത്തെയും നിഷേധിക്കുകയല്ല, എല്ലാ മതങ്ങളെയും അംഗീകരിക്കാൻ അതാണ് ഗുരു ചെയ്യുന്നത്. അപ്പൊ ഹിന്ദുമതത്തെ അംഗീകരിച്ചു. അപ്പൊ ഹിന്ദുമതത്തെ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മതത്തെയും മുസ്ലിം മറ്റേ ക്രിസ്തു മതത്തെയും എങ്ങനെ അംഗീകരിച്ചു അതുപോലെയുള്ളു. അല്ല, ഗുരുവിന് ഹിന്ദുമതത്തിനോട് പ്രത്യേകിച്ച് യാതൊരു മമതയും ഇല്ല, എനിക്ക് ഇല്ല എന്ന് പലതവണ ആവർത്തിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും എന്താണ് ഒരു ഹിന്ദുമതവാദിയായിരുന്നു ഗുരു എന്ന് പറയരുത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, മുമ്പും പറഞ്ഞിട്ടില്ല, എപ്പോഴും പറയും. ഞാനങ്ങനെ പറഞ്ഞു എന്നിപ്പോ നിങ്ങൾ പറയുകയാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയാത്ത കാര്യം പണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ അതന്നെ ഇതുവരെ ഞാൻ പറഞ്ഞത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചട്ടം ഇസ്ലാമിക്ക് വന്നതുപോലെയുള്ള ദുരവസ്ഥ ഗുരുവിനും വരും. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടാകല്ലേ, അതായത് ഗുരു ഹിന്ദുമതത്തെ പരിഷ്കരിച്ചു, അല്ലെങ്കിൽ ഹിന്ദുമതത്തെ ആശയപരമായിട്ട് ഗുരു പറഞ്ഞു ഹിന്ദുമതത്തിലെ അനാചാരങ്ങളെല്ലാം മാറ്റണമെന്ന് പറഞ്ഞു. അത് ഗുരുവിന് പറയാം. പിന്നെ ഗുരുവിന് ഹിന്ദുമതത്തോട് മമതയില്ല എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നില്ല, ഗുരു രേഖാമൂലം പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നില്ല എനിക്ക് ഹിന്ദുമതത്തോട് ഒരു മമതയില്ല. അത് ഗുരുവിന്റെ അഭിപ്രായമാണ്. ഇതൊക്കെ എന്റെ അഭിപ്രായമായിട്ടാണ് നിങ്ങൾ ധരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ പക്ഷെ ലേബൽ ഗുരുവിന് എന്തേ വരത്തുള്ളൂ? ഹിന്ദുമതം. ഞാൻ ജാതി മതങ്ങളെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു? ഈ ക്രിസ്തു മതത്തിനകത്ത് ക്രിസ്തു മതത്തിൽ ഇടയ്ക്കിടയ്ക്ക് പല പരിഷ്കർത്താക്കളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ പോപ്പ് തന്നെ എന്ത് ചെയ്യുന്നു, പല പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തുന്നു. അത് ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അത് ചെയ്യാം, അത് അവർ അംഗീകരിക്കും. ഈ ചട്ടമ്പി സ്വാമി പോയി ക്രിസ്തു മതത്തെ പരിഷ്കരിക്കാൻ പോകുമ്പോഴാണ് എന്ത് വരുന്നത്? മതവിദ്വേഷം എന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നു. അവിടെയാണ് പ്രശ്നം. ചട്ടമ്പി സ്വാമി അത് ചെയ്യാൻ പാടില്ല. ചട്ടമ്പി സ്വാമിക്ക് അത് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല ഒന്നും. ചട്ടമ്പി സ്വാമിക്ക് വ്യാസനെയോ ശങ്കരാചാര്യയോ ഒക്കെ വിമർശിക്കാം, അപ്പൊ അതിനാരും മതവിദ്വേഷമൊന്നും വിളിക്കത്തില്ല. മനസ്സിലായോ? ഹിന്ദുമതത്തിൽ ഗുരു പറഞ്ഞിട്ടുണ്ട് അനാചാരങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആരെങ്കിലും ഗുരുവിനെ മതവിദ്വേഷി എന്ന് വിളിക്കും? എന്തുകൊണ്ടില്ല? ഗുരുവിനെ മറ്റുള്ളവർ കാണുന്നത് ഒരു ഹിന്ദുമത വിശ്വാസിയായിട്ടാണ്. മനസ്സിലായോ? പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞാണ്. വീണ്ടും അതേ ചോദ്യം വന്നുകൊണ്ട് വീണ്ടും പറയുകയാണ്. മറ്റൊരു മതത്തിൽ കയറിയിട്ട് അവരുടെ കാര്യത്തിൽ ഇടപെടാൻ ആ മതത്തിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് യാതൊരു അവകാശവുമില്ല. അത് അവരെന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് മതഖണ്ഡനം പാടില്ല. ഗുരുവിന്റെ നിലപാടാണ് ശരിയെന്ന് കാലം തെളിയിച്ചു. കാലം തെളിയിച്ചിരിക്കുകയാണ്. കാരണം തെളിയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്നത്തെ ബൗദ്ധിക മണ്ഡലത്തിൽ നോക്കുമ്പോൾ ഒരു വാസ്തവമാണ്. ഗുരുവിനുള്ളതുപോലുള്ള ഒരു സ്വീകാര്യത ചട്ടമ്പിസ്വാമിക്ക് വന്നിട്ടില്ല. വരാതിരിക്കുന്നതിനുള്ള കാരണം ഇതാണ്. എന്താണോ സ്വാമി മതഖണ്ഡനത്തിന് പോയി. അതൊരു യാഥാർത്ഥ്യമാണ്. ചട്ടമ്പിസ്വാമിക്ക് സ്വീകാര്യത ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ വ്യത്യാസം എടുത്തു കാണിക്കും. ഏതൊരു സദസ്സിൽ ചെന്നാലും ആൾക്കാർ ചോദിക്കും, എന്താ എന്നോട് പലരും അത് ചോദിച്ചിട്ടുണ്ട്. ഹിന്ദുമതത്തോട് വളരെ അഭിമുഖ്യമുള്ള എൻ്റെ അടുത്ത് വന്ന് ഈ അദ്വൈതവും മറ്റും പഠിച്ചിട്ടുള്ള ക്രിസ്ത്യാനികൾ എന്നോട് ചോദിച്ചു, ചട്ടമ്പിസ്വാമി ചെയ്തത് ശരിയാണോ? ക്രിസ്തുമതത്തെ അങ്ങനെ നിഷേധിക്കാം, യേശുവിനെ അങ്ങനെ വിമർശിക്കാം? അപ്പൊ അത് ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നുങ്ങളോട് പറയുന്ന പോലെ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അസ്വീകാര്യത സ്വാമിക്കുണ്ട് തന്നെ. പിന്നെ ഈ സ്വാമിയെ വിശ്വസിക്കുന്ന ജനങ്ങളുള്ളതുകൊണ്ട് അതിൻ്റേതായ ഒരു സ്വീകാര്യത ഈ സ്വാമിക്കുണ്ട്, രണ്ടുമുണ്ട്. പക്ഷെ ഗുരുവിന്റെ കാര്യം അങ്ങനെയല്ല. ആ അത് വിമർശിക്കുന്നത് എന്നെ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യത്തിനും എന്താണ് മനുഷ്യന് ലിമിറ്റുകളുണ്ട് അല്ലേ, പരിമിതികളുണ്ട്. അത് സാധാരണ പറയുന്ന വിഷയം. എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിന്റെ മൂക്കിന്റെ തുമ്പ് വരെയുള്ളു. കേട്ടിട്ടുണ്ടോ? എന്താണ് ഒരാളിങ്ങനെ റോഡേ കൈവീശിയാണെന്ന് ഭയങ്കര ഗമയിൽ. അപ്പൊ എതിരെ വരുന്ന ഒരു തന്റെ മൂക്കിൽ കൊണ്ട് അവന്റെ മൂക്കിന്റെ പാലം പോയി, കോടതിയിൽ പോയി. കോടതിയിൽ പോയി കഴിഞ്ഞപ്പോ ഇയാളെന്താ പറയുന്നത്? ഞാൻ റോഡേ കൈവീശിയാണെന്ന്. മറ്റേനെന്താ വരാതെ? എന്റെ മൂക്കിന്റെ പാലം പോയി. അപ്പോ കോടതി പറഞ്ഞു, ഈ കൈവീശി നടന്നു കുറ്റക്കാരനാണ്. എന്തുകൊണ്ട്? കൈവീശാനുള്ള സ്വാതന്ത്ര്യം ഏതുവരെയുള്ളൂ? മറ്റുള്ളവന്റെ മൂക്കിന്റെ പാലം വരെയുള്ളൂ, അതിലപ്പുറമില്ല. അപ്പൊ നീ അകത്ത് കിടക്കും. മനസ്സിലായോ? അതുകൊണ്ട് മനുഷ്യന്റെ സ്വാതന്ത്ര്യങ്ങൾക്കൊക്കെ പരിമിതിയുണ്ട്. നമ്മള് വിമർശിക്കാം, പക്ഷെ എന്താണോ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് അത് ചെയ്യും. ഇപ്പൊ ഹിന്ദുമതത്തിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ സ്വാതന്ത്ര്യം ഒരാൾക്ക് ഉപയോഗിക്കാം. ക്രിസ്തുമതത്തിൽ ഒരാൾക്ക്, ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾക്ക് ശക്തമായി വിമർശിക്കാം. പക്ഷെ അയാൾ ആരായിരിക്കണം? എന്താണ് ഞാൻ പറഞ്ഞത്? ഓ, ഒരു രക്ഷയില്ല. ആരായിരിക്കണം? ഒരുത്തരുടെയും തലയിൽ ഒന്നും ഉദിക്കുന്നില്ല. ആ നാസ്തികനായിരിക്കണം. അയാൾക്ക് എല്ലാ മതങ്ങളോടും ഒരേ സമീപനമായി. മനസ്സിലായോ? നിങ്ങൾ ഒരു മതത്തിന്റെ ഭാഗത്ത് നിന്ന് മറ്റു മതത്തിന്റെ കുറ്റം കണ്ടുപിടിക്കുന്നിടത്താണ് പ്രശ്നം വരുന്നത്. മനസ്സിലായോ? ഒരു മതത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മറ്റൊരു മതത്തെ കുറ്റം കണ്ടുപിടിച്ചാൽ അത് അവസാനം ക്രിമിനൽ കുറ്റമായി മാറും. നമ്മുടെ രാജ്യത്തുകൊണ്ട് അങ്ങനെ മറ്റൊരാളുടെ വിശ്വാസത്തെയോ വ്രണപ്പെടുത്തുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ രാജ്യത്തിലെ ഭരണഘടന അനുസരിച്ചും അത് ക്രിമിനൽ കുറ്റമാണത്. അപ്പൊ അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് വേറൊരു വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ പാടില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഗുരുവിന്റെ ഈ നിലപാട് എന്ന് പറയുന്നത് ആണ് ഇന്നത്തെ സമൂഹം അംഗീകരിക്കുന്ന ആളാണ്. എന്താണ് അങ്ങനെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മറ്റൊരു ഭാഗത്ത് വിമർശിക്കാൻ പാടില്ല. അതിന്റെ ആ നിലപാടിന്റെ ഒരു അംഗീകാരമാണ് ഇന്ന് ഗുരുവിന് സർവത്ര സ്വീകാര്യത തോന്നിയിരിക്കുന്ന പറയുന്നത്. അപ്പോ അത് ഗുരു തന്നെ പറയുന്ന പോലെ ഗുരുവിന്റെ ഒരു നയപരമായ നിലപാടാണ്, അത് ഒരു തിരിച്ചറിവാണ് എന്ന് പറയാം. ഒരു ദീർഘദർശിത്വം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മളൊക്കെ ആയാലും ചിലപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കും. എനിക്കും അങ്ങനെ ഒരു സ്വഭാവം, തെറ്റ് കണ്ടാൽ പ്രതികരിക്കും അല്ലേ. പക്ഷേ അങ്ങനെ പ്രതികരിക്കുന്നിടത്ത് ചിലപ്പോൾ അത് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോ തെറ്റിനോട് പ്രതികരിക്കുക എന്നുള്ളൊരു നിലപാട് മാത്രം എടുക്കുമ്പോൾ ആ ഭാഗം ശരിയാണെങ്കിലും അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ദീർഘദർശനം ചെയ്യാൻ പറ്റത്തില്ല, വളരെ വലുതായി. അതിനെക്കുറിച്ച് ഇനിയും എനിക്ക് പറയാം. അപ്പോ ഒരിക്കലും കൂടെ ഞാൻ പറയാം, ഈ ഒരു മതം എന്ന് പറയുന്നിടത്ത് മതനിഷേധം ഇല്ല, എന്നുവെച്ചാൽ മതാതീതമല്ല. അപ്പൊ മതാതീതം ഉണ്ടോന്ന് ആദ്യം വെച്ചത്, ഗുരു മതാതീതത്തിന്റെ വക്താവല്ല, മറിച്ച് എന്തിന്റെ വക്താവാണോ? ഒരു മതത്തിൽ ഈ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ അതിലൂടെ ഗുരുവിന്റെ ആശയങ്ങളും വ്യക്തമായി മനസ്സിലാക്കണം. ആ ഒരു കാര്യം മാത്രമല്ല, അതിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഇതൊരു ചെറിയ വിഷയമല്ല, വളരെ വിപുലമായൊരു വിഷയമാണ്.